ഇരുപത്തിയേഴാം ദശകം. ദുർവാസാ അമരവധുക്കൾ നൽകിയോരാപ്പൂമാല്യം സുരവരനായി സ്വയം കൊടുത്തു. നാൽക്കൊമ്പൻ പൊടിയിലിഴച്ചു ശാപമേറ്റു ദേവേന്ദ്രൻ. ത്വതിതരഭൂതരക്ഷമന്മാർ ശാപത്താൽ ജരയൊടു ചേർന്നു നിർജരേന്ദ്രൻ. ദേവന്മാരസുരരൊടേറ്റു തോറ്റുതുങ്ങി. ശർവൻ തൊട്ട് അഖിലരുമെത്തി പങ്കജങ്കിൽ. ദേവന്മാരെവരുമണഞ്ഞു നിന്നടുക്കൽ. ബ്രഹ്മൻ തൊട്ട് അഖിലരുമേറെ വാഴ്ത്തിയപ്പോൾ നിസ്തുല്യദ്യുതിയൊടണഞ്ഞു രച്ചിദേവം. വാനോരെ ജിതിജരൊടൊത്തു സന്ധി ചെയ്വിൻ പീയൂഷം. കടലു കടഞ്ഞെടുക്കണം നാം. ദേവന്മാർ അസുരരൊടൊത്തു സന്ധി ചെയ്തു. മന്ദാനം മതമുടെടുത്തു മന്ദരാത്രി. വീണപ്പോൾ ബദരസമാം ഭവാനെടുത്തിട്ടെത്തിച്ചു ഗരുഡനുമേൽ പയോധി തന്നിൽ. കൽപ്പിച്ചാൻ കടകയർ വാസുകി ഭുജംഗം. പാതന്നിൽ സകലവുമിട്ടു ബീജജാലം. നന്നായി കടയുകയായി സുരാസുരന്മാർ ദൈത്യർക്കങ്ങരുളി ഭുജംഗവക്രഭാഗം. ക്ഷോഭിച്ചു കടലു കലങ്കിയുള്ളിലെങ്ങും ബാലാഴിക്കടിയിൽ ഇറങ്ങി അദ്രി ഭാരാൽ. ഖേദിച്ചു സുരതതി തൽ പ്രിയൻ ഭവാനും കൂർമ്മത്തിൻ വടിവുമെടുത്തു ഘോരപൃഷ്ഠൻ. വജ്രം പോൽ വളരെ ഉറപ്പെഴും ശരീരം വിസ്തീർണം. ശിവശിവ ലക്ഷയോജനം പോൽ അമ്പോതിക്കടിയിൽ ഇറങ്ങി നീ ഉയർത്തി. മുങ്ങിപ്പോം ഗിരികുലരാജമന്ദിരത്തെ. പെട്ടെന്നങ്ങുയരുമൊരദ്രിവര്യനാലെ തുഷ്ടന്മാരകിലർ മഥിച്ചു ശക്തിപൂർവം. ക്ഷീണിച്ചാർ അമരഭുജംഗദൈത്യരുള്ളിൽ ചെന്നേകി തിരുപടി സൂക്ഷ്മനായ സഹായം. വേഗത്താൽ ഭ്രമണപഥത്തിൽ നിന്നു പൊങ്ങുന്ന അദ്രീന്ദ്രനുപരി ഭവത്സരോജകസ്തം വെച്ചപ്പോൾ ക്രമമൊടു നിന്നു ബ്രഹ്മസർവശ്രേഷ്ഠന്മാർ. സുമനിരവാനിൽ നിന്നു തൂക്കി പൊള്ളിപ്പോയി അസുരഭുജംഗ. ഊതിയൂതിത്തെല്ലുണ്ടായൊരു വ്യഥ നിർജ്ജരർക്കുമപ്പോൾ. വർഷിച്ചു സുരതതിയിൽ ഘനം ദയാലോ ദൈത്യന്മാർക്ക് എരിപൊരി മാത്രമായിരുന്നു. ഒടുന്നു മുതലതിമിംഗലം ജലത്തിൽ കാലം പോയി വളരെ മതിപ്പതെന്തിനാവോ. ഒറ്റയ്ക്കങ്ങ് അഹിയ വഹിച്ചു രണ്ടു കയ്യാൽ ശോഭിച്ചു പവനപുരേശ കാത്തിടേണം.